നമ്മൾ അനുഭവിച്ച് കൊണ്ടിരിക്കുന്ന ഉത്പത്തി ലയങ്ങൾ. അതൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, അതൊരു ഭ്രമമാണ് എന്ന് പറയാൻ എന്താ പറഞ്ഞു? അതാണ് സിദ്ധാന്തമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഉണ്ടായി നിശ്ചയിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഭ്രമം എന്ന് പറയാൻ പറ്റും. അത് പറയാൻ കഴിയും. ഉണ്ടാകുന്നു നശിക്കുന്നു, അതുകൊണ്ട് ഇങ്ങനെ ഭ്രമം എന്ന് പറയാൻ പറ്റും. കാരണം ഉദാഹരണം പറഞ്ഞാൽ ഭ്രമം എന്ന് പറയുന്നത് എന്തിനാണ്? ഇപ്പോ ആകാശത്തോടി രണ്ട് ചിറക് വെച്ച ഒരു മനുഷ്യൻ പറന്നു പോവുകയാണെങ്കിൽ, കാണുകയാണെങ്കിൽ, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഒരു മനുഷ്യൻ ചിന്തിക്കും, ഞാനീ കാണുന്നത് ഇതെന്താ ഒരു സ്വപ്നമാണോ എന്ന് ചിന്തിക്കും. സ്വപ്നമാണോ എന്ന് ചിന്തിക്കും. എന്തുകൊണ്ടങ്ങനെ ചിന്തിക്കുന്നു? കാരണം ഒരിക്കലും ഒരു മനുഷ്യൻ ചിറക് വെച്ച് പക്ഷികളെ പോലെ ആകാശത്തോടെ പറക്കില്ല എന്നുള്ള വ്യക്തമായ ബുദ്ധി ഒരാൾക്കുണ്ട്. ഇത്തരം ഉറപ്പുള്ള ബോധം, അതിനെ ഭ്രമമെന്ന് വിളിക്കാൻ പറ്റില്ല. ജാഗ്രതയുള്ള എല്ലാ അനുഭവങ്ങളും അങ്ങനെയാണ്, വ്യക്തമായ ഉറച്ച ബോധമാണ്. ചില സമയങ്ങളിൽ മാത്രമാണ് ഭ്രമം ഉണ്ടാകുന്നത്. അത് ഒരു കാര്യം ഭ്രമമാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് തന്നെ ഇപ്പോ ഒന്ന് ഇതുപോലെ അസ്വാഭാവികമായ അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെന്താണ് ഭ്രമമാണെന്ന് സംശയിക്കും, തീരുമാനിക്കാൻ ഒക്കത്തില്ല. ആകാശത്തൂടെ മനുഷ്യൻ പറക്കുന്ന ഇതല്ല സ്വപ്നമാണോ എന്ന് വെച്ചാൽ അതൊരു ഭ്രാന്തിയാണ്. സ്വപ്നം ഭ്രാന്തിയാണെന്നറിയാം. അതുപോലെ ഉത്പത്തി ലയങ്ങൾ ഭ്രാന്തിയാണെന്ന് എന്തുകൊണ്ട് പറയുന്നു? അതിലെന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ? ഈ ആകാശത്തോടെ ചിറവുള്ള മനുഷ്യൻ പറക്കുന്ന പോലെയുള്ള എന്തെങ്കിലും അസ്വാഭാവികത അതിനുണ്ടെങ്കിൽ സംശയിക്കുക എങ്ങനെ ചെയ്യാം? ഇതെന്താ? ഇത് സാധാരണഗതി സംഭവിക്കാത്ത അസംഭാവ്യമായ ഒരു കാര്യമാണ് സംഭവിക്കുന്നത്. ഇതൊന്നും ഉണ്ടാകാനും നശിക്കാനും പാടില്ല. അങ്ങനെയുള്ള അസംഭാവ്യമായ എന്തെങ്കിലും കാര്യങ്ങൾ അത് പരമാർത്ഥജ്ഞാനം ഉണ്ടായിട്ട് വേണ്ടേ? ഇപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ മനുഷ്യൻ? അത് ഒരാളുടെ ക്ലെയിമാണ്, അവകാശവാദം. എന്താണ് എനിക്ക് ഇത് ഭ്രമമാണെന്ന് ബോധ്യപ്പെട്ടു? എന്നൊരാളുടെ ക്ലെയിമാണെന്ന് പറയാൻ പറ്റും, ഒരാളുടെ അവകാശവാദം എന്ന് പറയാം. ഒരാൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്നേ പറയാൻ പറ്റും. അതുകൊണ്ട് ഈ ഉത്പത്തി ലയം ഇതൊക്കെ ഭ്രമമാണെന്ന് അങ്ങനെ പറയാൻ പറ്റും. ഒരാൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് പറയാം. എത്ര പേര് യുക്തി വിചാരത്തിലൂടെ ബോധ്യപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഇത് ഭ്രമമാണ് എന്ന് ഒരു അറിവിൽ എത്തിച്ചേരുന്നതിന് അനുകൂലമായി ചിന്തിക്കണം, യുക്തി വിചാരം ചെയ്യണം. ആ നേതൃക്കുന്ന വ്യക്തികളൊന്നും പാടില്ല, അനുകൂലമായി തന്നെ ചിന്തിക്കണം. അങ്ങനെ അനുകൂലമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കൊരു പക്ഷേ യുക്തി കൊണ്ട് അയാൾ സമർത്ഥിക്കാൻ പറ്റും. എങ്ങനെയാണ് ഇത് ഭ്രാന്തിയാണോ? ഒരാൾ ഒരു പക്ഷേ യുക്തി കൊണ്ട് സമർത്ഥിക്കാൻ പറ്റും, അതിനുള്ള യുക്തികൾ ഉപയോഗിച്ച് കഴിഞ്ഞു. പക്ഷെ അങ്ങനെ വരുന്ന യുക്തികൾക്ക് അയാൾക്ക് ബോധ്യപ്പെടുന്ന അയാൾ അതിനനുകൂലമായ യുക്തി പ്രയോഗിച്ചുകൊണ്ടാണ്. ഇനി അതിനെതിരായ യുക്തി പ്രയോഗിച്ചു കഴിയണമെങ്കിൽ അത് ബോധ്യപ്പെടുത്തില്ല. ഇനി ഇത്തരം യുക്തികളൊന്നും പ്രയോഗിക്കാതെ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന സാധാരണ മനുഷ്യരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം സത്യമായി തന്നെ, ഇത് യഥാർത്ഥമായി തന്നെ അനുഭവിക്കും. ഇത് സ്വപ്നം പോലെ മിഥ്യയാണോ എന്ന് സംശയിക്കുന്നതിനുള്ള ഒരു പഴുത് പോലും ഇവിടെ ഇല്ല. കാരണം അസ്വാഭാവികത ഒന്നുമില്ല, എന്നാലും സംശയിക്കാൻ പറ്റും. ഇത് നിരന്തരമായ അനുഭവമാണ്. പിന്നെ ശരിക്കുള്ള ഭ്രമത്തിന്റെ ഇതെടുക്കുകയാണെങ്കിൽ പ്രജ്ഞസർപ്പം, മരുമരീചിക, ഇത്തരം അനുഭവങ്ങളെല്ലാം ഏതൊരു വ്യക്തിക്കും ഉണ്ടാകാം, നിന്ന വ്യക്തിയിൽ നിന്നല്ല. കാരണം പ്രപഞ്ചത്തെ ജീവിച്ച് പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഭ്രമാനുഭവം ഉണ്ടാകും. അങ്ങനെ ബ്രഹ്മാനുഭവം ഉണ്ടാകുന്നവർക്കൊക്കെ എന്ത് ചെയ്യുന്നു? സാധാരണഗതിയിൽ അത് മാറുകയും ചെയ്യും. അപ്പോൾ അത് മാറിയിട്ട് അവർ പ്രപഞ്ച അനുഭവത്തിലേക്ക് വരുമ്പോൾ അവർ യഥാർത്ഥ അനുഭവത്തിലേക്കാണ് വരുന്നത്. നമ്മളിവിടെയുള്ള എല്ലാ ബ്രഹ്മാനുഭവം, സ്വപ്നമായാലും ശരി മരുമരീചികയാലും ശരി, അത് ഭ്രമമാണെന്ന് തിരിച്ചറിയുന്നവിടെ യഥാർത്ഥ അനുഭവത്തിൽ വന്നിട്ടാണ്. അപ്പൊ ഏതൊരു യഥാർത്ഥ അനുഭവത്തിലാണോ ഇതെല്ലാം ഭ്രമമെന്നറിയുന്നു. ഈ പറഞ്ഞ ഭ്രമങ്ങളാണ് സ്വപ്നം ഉൾപ്പെടെ ഉള്ളത്. ആ യഥാർത്ഥ അനുഭവത്തെയാണ് എന്ത് പറയുന്നത്? ഭ്രമമെന്ന്. രജ്ജുസർപ്പത്തിന് ഭ്രമം എന്തുകൊണ്ടറിയുന്നു? ഇങ്ങനെ ഒരു യഥാർത്ഥ അനുഭവം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ രജ്ജുസർപ്പം ഭ്രമം എന്നങ്ങനെ അറിയാൻ പറ്റും? അപ്പോ ഈ ഉത്പത്തി സ്ഥിതികളൊക്കെ യഥാർത്ഥമായ അനുഭവമായതുകൊണ്ടാണ് നമുക്ക് ഭ്രമങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്കൊരിക്കലും ബ്രഹ്മത്തെ ഭ്രമമെന്നറിയാൻ പറ്റില്ല. പിന്നെ അത് ഏത് മനുഷ്യനും ഉണ്ടാകാവുന്നുള്ളതും ഈ അനുഭവങ്ങളെല്ലാം യാദൃച്ഛികമായി ഉണ്ടാകുന്നതും അതുപോലെ തന്നെ അതിൽ നിന്ന് മാറി ഇവിടെ സ്ഥായിയായ സ്ഥിരമായ യഥാർത്ഥമായ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ആർക്കും അതൊക്കെ മാറിപ്പോകുന്നതുമാണ്. ഈ സ്ഥായിയായ സ്ഥിരമായ അനുഭവത്തെ ഭ്രമം എങ്ങനെ മനസ്സിലാക്കും? ഇത് യഥാർത്ഥമായതുകൊണ്ട് മറ്റുള്ളതിനെയൊക്കെ ഭ്രമം നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അത് നീ ഇപ്പൊ പറയണം, എന്താണ് ഈ ഒരു അനുഭവം? ഈ ഒരു അനുഭവത്തിൽ നിന്നും ഇനി വേറിട്ടൊരു അനുഭവം ഉണ്ട്. ആ അനുഭവത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ ഇതൊക്കെ ഭ്രമമാണെന്ന് മനസ്സിലാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രമത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ അങ്ങനെ ഒരു സർവ്വസാധാരണ അനുഭവം ഇല്ല. എന്നുവെച്ചാ അങ്ങനെ പറയുന്ന ഒരു അനുഭവം എന്താണ്? നമ്മളോടിപ്പോ പറയുകയാണ് രജ്ജുസർപ്പ അനുഭവം ഭ്രാന്തിയാണെന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് യാതൊരു തരത്തിലുള്ള വിയോജിപ്പും ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? ഒരു തരത്തിലല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഭ്രാന്തിയിലൂടെ കടന്നുപോയവരാണ് ആര്? എന്താണ് അത് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും തരത്തിലുള്ളൊരു ഭ്രാന്തി അനുഭവം ഉണ്ടായിരിക്കും. അപ്പൊ ആ ഭ്രാന്തി പോവുകയും തിരിച്ച് യഥാർത്ഥത്തിൽ വരികയും ചെയ്യുന്നതുകൊണ്ട് ഭ്രാന്തി അംഗീകരിക്കുന്നതിനൊരു പ്രയാസമുണ്ട്. പക്ഷെ ഈ അനുഭവം ഉത്പത്തി സ്ഥിരത ഭ്രാന്തി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മളങ്ങനെ ഈ ഭ്രാന്തിയിൽ നിന്ന് കടന്ന് വിട്ടുപോയി വേറൊരു യഥാർത്ഥ അനുഭവത്തിൽ പോയി എന്നൊരു അനുഭവം നമുക്കുണ്ടായിരിക്കണം. മനസ്സിലായോ? ഭാവിയിലുണ്ടാവുമെന്ന് പറഞ്ഞ് ഒരാൾക്ക് ഇതിനെ ഭ്രാന്തിയൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല. കാരണം രജ്ജസർപ്പം ഭ്രാന്തിയൊന്നും സ്വീകരിക്കുന്ന എന്തുകൊണ്ട്? ഇപ്പൊ നമുക്ക് യഥാർത്ഥ അനുഭവം ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ തന്നെ രജ്ജസർപ്പം ഭ്രാന്തിയിൽ നിന്നും ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. അപ്പൊ അത് സ്വീകരിക്കുന്നതിന് ആർക്കും മടിയുള്ള കാര്യമില്ല. സ്വപ്നം ഭ്രാന്തിയാണെന്ന് പറഞ്ഞാൽ ആർക്കും തടസ്സമുണ്ട്. കാരണം എന്തുകൊണ്ട്? ഇപ്പൊ ജാഗ്രത ആണ്, സ്വപ്നം വന്ന് കടന്നുപോയതാണ്, അത് ഭ്രാന്തി തന്നെയാണ്. ഇതിനൊന്നും മനുഷ്യന്റെ തർക്കമുള്ള കാര്യമില്ല. പക്ഷെ ഉത്പത്തി സ്ഥിതിയും ഭ്രാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ഒരാൾക്ക് സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? അയാൾ ഈ പറയുന്ന ഉത്പത്തി സ്ഥിതിയെ ഭ്രാന്തി എന്നറിയുകയും അങ്ങനെ അല്ലാത്ത ഒരു അനുഭവത്തെ എത്തിച്ചേരുകയും ചെയ്തിരിക്കും. ഒരനുഭവത്തെ എത്തിച്ചേർന്നിരിക്കും. അപ്പോ ഇത് ഭ്രാന്തി എന്നറിയുന്ന മറ്റൊരു അനുഭവം, മറ്റൊരു അനുഭവത്തിൽ എത്തിയപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഭ്രാന്തി എന്ന് പറയും. ഒന്ന് രജ്ജസർപ്പം പോലെയുള്ള ഭ്രാന്തി സ്വപ്നം, അതെല്ലാം ഒരു അനുഭവം. മറ്റൊന്ന് ഈ അനുഭവം, യഥാർത്ഥ അനുഭവം. ഇനി ഇതുപോലെ തന്നെ മനുഷ്യർക്കെല്ലാം സർവ്വസാധാരണമായി മൂന്നാമതൊരു അനുഭവം ഉണ്ടായിരിക്കും. എന്താണ് ആ അനുഭവത്തിൽ മനുഷ്യൻ പോകുന്നുണ്ട്, അവന് തിരിച്ചറിയാൻ കഴിയണം ഇത് ഭ്രാന്തിയാണ്. അങ്ങനെ ഒരനുഭവം മനുഷ്യർക്ക് ഉണ്ടാകാറുണ്ട്. ആ പിന്നെ എങ്ങനെ ഇത് ഭ്രാന്തി എന്നറിയുന്നു? അങ്ങനെ ആരാ പോയിട്ട് തിരിച്ചു വന്ന് ഇപ്പൊ ഒരാൾക്ക് പറഞ്ഞത് മനസ്സിലാവണ്ടേ ഭ്രാന്തി എന്ന്? രജ്ജസർപ്പം ഭ്രാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ആ അപ്പൊ അനുഭവത്തിലുണ്ടെങ്കിലേ മനസ്സിലാവും. ഇത് ഭ്രാന്തി എന്ന് പറഞ്ഞത്, ഭ്രാന്തി എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ ഇനി ഒരു അനുഭവം കൂടെ വേണം. അവിടെ ചെന്നിട്ട് രജ്ജസർപ്പത്തെ നമ്മളെങ്ങനെയാണ് അവിടെ വെച്ച് ഭ്രാന്തി എന്നറിഞ്ഞത്, അതുപോലെ അങ്ങനെ ഒരു അനുഭവത്തിൽ ചെന്നിരുന്നിട്ട് ആ ഇത് ഭ്രാന്തിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നറിയത് ഭ്രാന്തി എന്നൊരാൾക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ എന്താണ് പറയുന്നത് കേൾക്കുന്നത് അല്ലാതെ ഒരാൾക്ക് ഒരിക്കലും മനസ്സിലാകത്തുള്ളൂ. അപ്പോ അങ്ങനെ അല്ലാതെ ആൾക്കാരോ ജനങ്ങളോട് ഇത് ഭ്രാന്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തി എന്ന് പറയുന്ന ആശയത്തെ ഒരാൾക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഉൾക്കൊള്ളണമെങ്കിൽ എന്ത് വേണം? അയാൾ വേറെ അനുഭവത്തിൽ പോയി അതിന്റെ സത്യം എന്നറിഞ്ഞിട്ട് ഇത് ഭ്രാന്തിയാണെന്ന് അവിടെ തന്നെ അറിയണം. ഒരു അനുഭവ തരത്തിൽ ഇരുന്നുകൊണ്ട് ഇതിന്റെ രണ്ടിനെയും അയാൾക്ക് വിശകലനം ചെയ്യാൻ കഴിയും. ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് സ്വപ്നത്തെ വിശകലനം ചെയ്യാൻ പറ്റും, ജാഗ്രതത്തിനെയും വിശകലനം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പറയുന്നത് സ്വപ്നം ഭ്രാന്തിയാണ്. എന്തുകൊണ്ട്? ഈ ജാഗ്രത ഇരുന്നുകൊണ്ട് എനിക്കിതിനെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതുപോലെ ഇത് ഭ്രാന്തി എന്നറിയണമെങ്കിൽ എന്ത് വേണം? മറ്റൊരനുഭവത്തിൽ ഇരുന്നുകൊണ്ട് ഞാനെന്ത് മനസ്സിലാക്കണമോ ഇത് ഭ്രാന്തിയാണ്, അത് നടക്കുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാൻ എന്താണ്, ഭാവിയിൽ ഒരു കാലത്ത് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും, അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഞാൻ അനുഭവത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഭ്രാന്തിയാണെന്നറിയും. മനസ്സിലായോ? ഉറക്കത്തിലും നമുക്ക് ഉറക്കത്തിൽ കിടന്നുകൊണ്ട് നമുക്ക് ഇതാ ജാഗ്രത് മിഥ്യയാണോ അങ്ങനെ അറിയാൻ പറ്റില്ല. ഈ അവസ്ഥയിലിരുന്നുകൊണ്ട് ഒരാൾക്ക് എന്താണ്, എങ്ങനെയാണോ സ്വപ്നം മിഥ്യയെന്ന് പറയുന്നത് അതുപോലെ മിഥ്യയെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ അവസ്ഥയിൽ ഈ ലോകത്തെ അറിയുമ്പോൾ എങ്ങനെ അറിയാൻ പറ്റുമോ, സത്യമായിട്ട് അറിയാൻ പറ്റും, ഉള്ളത് എന്നെ അറിയാൻ പറ്റും, ഇല്ലാത്തതെന്ന് തന്നെ അറിയാൻ പറ്റില്ല. സ്വപ്നത്തെ നമുക്കറിയാം എന്താണ്, അതിപ്പോ ഇല്ല. രജ്ജുസർപ്പത്തെ അറിയാം, അതില്ല. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി, മനസ്സിലായോ? അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. ഇനി സ്വപ്നത്തെ കുറിച്ച് ശങ്കരാചാര്യ പറയും, സ്വപ്നം എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടായി നമുക്കിപ്പോ ഇപ്പോ ഉണർന്നു വരുമ്പോ. സ്വപ്നത്തിൽ നമ്മൾ കണ്ടതെല്ലാം നമുക്ക് ഭ്രാന്തിയാണെന്നറിയാം, പക്ഷേ സ്വപ്നം സത്യമാണെന്ന് പറയും. ആര്? സ്വപ്നം സത്യമാണെന്ന് ശങ്കരാചാര്യ പറയും. എന്താ പറയാൻ കാരണം? അതുകൊണ്ടല്ല, കാണുമ്പോൾ സത്യമായതുകൊണ്ടല്ല. കാണുമ്പോൾ ഒരു കാര്യം എന്താണോ, ഇത് കാണുന്നത് സത്യമാണോ അസത്യമാണോ എന്നുള്ള ചിന്ത ഉണ്ടാകുന്നത് നമ്മുടെ കാഴ്ചയെക്കുറിച്ച് നമുക്ക് സംശയം ഉണ്ടാകുമ്പോഴേ ഉള്ളൂ. ഇത് സത്യമാണോ എന്ന് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ കാഴ്ച അവിടെ സത്യാസത്യങ്ങളെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. പറഞ്ഞില്ലേ, കാഴ്ചയിൽ എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയാൽ നമ്മൾ ചിന്തിക്കും ഇത് സത്യമാണോ എന്ന്, അല്ലെങ്കിൽ അനുഭവം സത്യമാണോ അല്ലേ എന്ന് മനുഷ്യന് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുതന്നെ, അപ്പോൾ അയാള് സത്യത്തെ സംശയിക്കുന്നില്ല, അസത്യത്തെ സംശയിക്കുന്നില്ല. അനുഭവത്തെ കുറിച്ച് അയാൾക്ക് സംശയമില്ല. ഇപ്പോഴിപ്പോ ഞാനിപ്പോ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യമാണോ അസത്യമാണോ എന്ന് എനിക്ക് സംശയിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് സത്യമാണോ അസത്യമാണോ എന്നൊക്കെ സംശയിക്കുന്നത് ഒന്നുകിൽ ഇവിടെ അസ്വാഭാവികമായ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ തത്വവിചാരം ചെയ്യണം ഇതെന്താണ് സത്യമാണോ അസത്യമാണോ എന്നിങ്ങനെ ചിന്തിക്കണം, അല്ലെങ്കിൽ അത് സത്യമാണോ അസത്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോ സ്വപ്നത്തിന്റെ പ്രത്യേകത ഒന്നെന്താണ്, സ്വപ്നം കാണുമ്പോൾ ഇപ്പോ ജാഗ്രത്, ഈ ജാഗ്രത എങ്ങനെയാണോ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് ജാഗ്രത സ്വപ്നം തമ്മിലുള്ള സംബന്ധം. അത് ജാഗ്രത ആയിട്ട് തന്നെ അപ്പോൾ അനുഭവിക്കുന്നു. ജാഗ്രത പോലെ ഒന്നും അറിയാൻ പറ്റില്ല, ജാഗ്രതായിട്ട് തന്നെ അപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് ജാഗ്രതാണ് ആ സമയത്ത്, ഇതേ ജാഗ്രത തന്നെ. പിന്നെ അത് ജാഗ്രതാണോ അല്ലയോ സത്യമാണോ അസത്യമാണോ അങ്ങനെ ഒരു ചിന്ത ഇപ്പൊ വരാത്ത പോലെ തന്നെ അപ്പോഴും വരുന്നില്ല, വേണ്ടി വന്നാൽ വരാം. ഇപ്പൊ നമ്മൾ തത്വചിന്ത ചെയ്യുന്നത് പോലെ സ്വപ്നത്തിൽ തത്വചിന്ത ചെയ്യണമെങ്കിൽ സ്വപ്നത്തിലും ചിന്ത വരാം. ഈ ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നു സത്യമാണോ അസത്യമാണോ എന്ന് വെച്ചാൽ സ്വപ്നത്തിൽ തന്നെ അസ്വാഭാവികമായ ഒരു അനുഭവം ഉണ്ടാകുന്നു. അപ്പോ സ്വപ്നത്തിൽ ഒരാൾക്ക് ചിന്തിക്കാം, ഓ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടല്ലോ, ഇതിനി സ്വപ്നമാണോ അതോ ജാഗ്രത ആണോ, അങ്ങനെയൊക്കെ ചിന്തിക്കാം. ചിന്ത അവിടെയും കടന്നു വരാം. അത് ജാഗ്രത വരും പോലെ തന്നെ. പക്ഷെ രണ്ടും നമ്മുടെ സമാനത എന്ന് പറയുന്നത് രണ്ടും ജാഗ്രതയായി തന്നെ അനുഭവിക്കുന്നു. ഇത് സ്വപ്നം എന്നൊരു അനുഭവം അവിടെ ഇല്ല, അത് ഉണർന്നതിന് ശേഷമേ ഉള്ളൂ. ഈശ്വരന്റെ സ്വപ്നമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മനുഷ്യന്റെ ജാഗ്രതയായിട്ട് അതിനെ അറിയാൻ പറ്റും. ഈശ്വരന്റെ ജാഗ്രത ആണോ എന്ന് കയറണമെങ്കിൽ ആദ്യം ഈശ്വരനെ അറിയണം, പിന്നെ ഈശ്വരന് ഇത്തരം അവസ്ഥകൾ ഉണ്ടോന്നറിയണം. അതൊക്കെ മനുഷ്യന് എങ്ങനെ അറിയാൻ പറ്റുന്നത്? യോഗിയുടെ എന്താണ് യോഗിയുടെ ആത്മജ്ഞാനം? ഈശ്വരന്റെ യോഗിയുടെ ആത്മജ്ഞാനം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എന്താണ്, യോഗിയുടെ ഒരു ക്ലെയിമാണ്. യോഗി പറയുന്നു എനിക്കൊരു പ്രത്യേക തരത്തിലുള്ള ജ്ഞാനമുണ്ടെന്ന്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് യോഗിയുടെയല്ല, യോഗികൾ അഹം ബ്രഹ്മാസ്മി അംഗീകരിക്കുന്നു. അവര് എന്താണ് ഈശ്വരൻ വേറെ ഞാൻ വേറെ എന്ന് കരുതുന്നവരാണ് യോഗികൾ. അവരുടെ ആത്മജ്ഞാനത്തിൽ എന്താണ്, ഞാൻ വേറെ, ഈശ്വരൻ വേറെ, ജഗത്ത് വേറെ, അന്യജീവന്മാർ വേറെ, അതാണ് അവരുടെ ആത്മജ്ഞാനം. യോഗികൾ അദ്വൈതജ്ഞാനത്തെ അംഗീകരിക്കുന്നവരുണ്ട്. അത് യോഗികള് ഈ അനുഭവം ഈശ്വരന്റെ ജ്ഞാനമാണെന്നും അവർ ചെയ്യും. ഈശ്വരൻ വേറെ അതവർ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ ഈശ്വരന്റെ ജ്ഞാനം വേറെയാണ്, തന്റെ ജ്ഞാനം വേറെയാണ്, അന്യന്റെ ജ്ഞാനം വേറെയാണ്. ഇത് നമ്മളീ പറയുന്നതുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളല്ല. ഇവിടെ പറയുന്ന മിഥ്യാത്വത്തെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കുമെന്നുള്ളതാണ്. മിഥ്യാത്വത്തെ എന്താണ് നമ്മള് മറ്റൊരനുഭവത്തിൽ എത്തിച്ചേർന്ന് അങ്ങനെ ഒരു അനുഭവത്തിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കാതെ ഇതിന് മിഥ്യെന്നറിയാൻ പറ്റത്തില്ല. പിന്നെ ഒരു വ്യത്യാസം പറയുന്നത് എന്താണ്, മരുമരീചിക. മരുമരീചി ഒരാള് ഭ്രാന്തിയാണെന്നറിയുക ആ അനുഭവത്തെ. അപ്പൊ അത് അയാള് ജാഗ്രത്തിൽ ഇരുന്നു കൊണ്ടാണ് അറിയുന്നത്. ജാഗ്രത്തിൽ എന്ന് വെച്ചാൽ ഈ ലോകാനുഭവത്തിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നു. മരുമരീചിക ഭ്രാന്തിയാണെന്നറിയുന്നു, അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മരുമരീചിയെ കണ്ടുകൊണ്ടിരിക്കുന്നു അയാൾ ഈ ലോകത്തിൽ തന്നെ ഇരുന്നുകൊണ്ട് മരുമരീചിക ഭ്രാന്തിയാണെന്നറിയുന്നു. പക്ഷെ അപ്പോഴും എന്തുവന്നു, അയാൾക്ക് ഈ ലോകത്തിന്റെ സത്യമായ അനുഭവമുണ്ട്. ഈ ലോകത്തിന്റെ സത്യ അനുഭവം ഉള്ളത് കൊണ്ടാണ് മരുമരീചയാക്ക് കണ്ടുകൊണ്ടിരിക്കുക തന്നെ ഭ്രാന്തിയാണെന്നറിയാൻ. അത് സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. അതുപോലെ ഈ ലോകം നമുക്ക് ഉത്പത്തി സ്ത്രീകളൊക്കെ ഭ്രാന്തി എന്നറിയണമെങ്കിൽ അതുപോലെ നമുക്ക് വേറെ അനുഭവത്തിൽ ഇരുന്നു കൊണ്ടേ ഇത് അങ്ങനെ അറിയാൻ പറ്റും. വേറെ വേറെ അനുഭവം എന്ന് വെച്ചാൽ അതിനോട് പറയുന്ന എന്താണ്, ബ്രഹ്മജ്ഞാനം. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന ഒരു ജ്ഞാനം, അങ്ങനെ ഒരു ജ്ഞാനത്തിൽ ഇരുന്നുകൊണ്ട് ആ ബ്രഹ്മജ്ഞാനത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന് വെച്ചാൽ ആ ബ്രഹ്മജ്ഞാനത്തോട് കൂടിയ വ്യക്തി ഈ പ്രപഞ്ചത്തെ ആ ബ്രഹ്മജ്ഞാനവുമായിട്ട് താരതമ്യം ചെയ്തിട്ട് ബ്രഹ്മജ്ഞാനമാണ് സത്യമെന്നും ഈ ഉത്പത്തി സ്ഥിതിയെല്ലാം ഭ്രാന്തിയാണെന്ന് പറയുന്നു. അതിന് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന ഒരു ജ്ഞാനം വേണം. ഈ ജാഗ്രത ഇരുന്നുകൊണ്ട് എങ്ങനെയാണ് മരുമരീചിയെ ഭ്രാന്തി എന്നറിയുന്നത് പോലെ അദ്വൈതികളുടെ സിദ്ധാന്തമാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന ഒരു ജ്ഞാനത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ അതൊരവസ്ഥയാണ് ബ്രഹ്മജ്ഞാനം. എന്നുവെച്ചാൽ ബ്രഹ്മത്തെ സത്യമായി അറിയുന്ന ജ്ഞാനം, അതാണ് ബ്രഹ്മജ്ഞാനം. അല്ലെങ്കിൽ തന്നെ ബ്രഹ്മമായി അറിയുന്ന ജ്ഞാനം, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന പോലെ എന്താണ് ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി ഒന്നുമില്ല എന്നറിയുന്ന ജ്ഞാനം. അങ്ങനെ ഒരു ജ്ഞാനം അയാളിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ജ്ഞാനത്തിൽ ഇപ്പൊ ജാഗ്രത ജ്ഞാനത്തിലിരുന്നുകൊണ്ട് മരുമരീചിയെ അസത്യം എന്നറിയുന്ന പോലെ അങ്ങനെ ബ്രഹ്മജ്ഞാനത്തിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ അസത്യം എന്നറിയാൻ പറ്റും എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ മരുമരീചികയെ അസത്യമാണെന്ന് സർവ്വസാധാരണമായി അറിയും, ആർക്ക് വേണോ അറിയാൻ പറ്റും. അതുപോലെ ബ്രഹ്മജ്ഞാനത്തിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ ഒരു ജ്ഞാനത്തെ നേടിയിട്ട് ആ ജ്ഞാനത്തിൽ ഇരുന്നുകൊണ്ട് ഈ പ്രപഞ്ചം എന്താണ് ഭ്രമമാണെന്ന് ഈ പറയുന്നതനുസരിച്ച് വളരെ വളരെ അപൂർവം അപൂർവം അപൂർവം ആൾക്കാർക്കേ അറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ഇത് ഒരിക്കലും ഒരു സർവ്വസാധാരണമായ അനുഭവം ആകത്തില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗുരു ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, ഉത്പത്തിയും ലയവുമെല്ലാം ഭ്രാന്തിയാണെന്നുള്ളത് എഴുതി വച്ചിരിക്കുന്നു. നമ്മളത് വായിച്ച് മനസ്സിലാക്കുന്നു ഇതൊക്കെ ഭ്രാന്തിയാണെന്ന് മനസ്സിലാക്കിയാലും ഇത് ഭ്രാന്തിയാണെന്നുള്ള ഒരു ജ്ഞാനം നമുക്ക് ഉണ്ടാകത്തില്ല. അങ്ങനെ ഭ്രാന്തിയാണെന്നുള്ള ഒരു ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം, മറ്റൊരു ജ്ഞാനം നമുക്കുണ്ടാവണം. ഏതാണ്? അതിനാണ് ബ്രഹ്മജ്ഞാനം. ബ്രഹ്മസത്യമാണ് എന്നൊരു ഒരറിവുണ്ടാകണം. അങ്ങനെ അറിവുണ്ടാകുന്ന ഒരു വ്യക്തിയിൽ മാത്രമേ ഇത് ഭ്രാന്തിയാണെന്നുള്ള ഒരറിവ് ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എങ്ങനെ ഒരാൾക്ക് നേടാൻ പറ്റും? ആ ബ്രഹ്മജ്ഞാനം എങ്ങനെ നേടാൻ പറ്റും എന്നുള്ളതിന് ഒരുപാട് വഴികളൊക്കെ പറയുന്നുണ്ട്. അത് നേടിക്കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബ്രഹ്മസത്യം എന്നുള്ള ഒരു ജ്ഞാനം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. ബ്രഹ്മസത്യം എന്നുള്ള ഒരറിവ് ശരി, അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ അറിഞ്ഞല്ലോ ബ്രഹ്മമാണ് സത്യം, ഇത് ഭ്രാന്തിയാണെന്ന് അറിഞ്ഞല്ലോ. ഇല്ല, കാരണം നമ്മൾ ബ്രഹ്മം സത്യം എന്ന് പറയുന്നില്ല, ഇത് ഭ്രാന്തി എന്ന് പറയുന്നില്ല. എന്തുകൊണ്ട്? ബ്രഹ്മം സത്യമെന്ന് നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് പിന്നെ ഈ ജഗത്ത് സത്യം എന്നുള്ള അനുഭവത്തിന്റെ സ്ഥാനത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ജഗത്ത് ഒരു ഭ്രമമാണെന്നുള്ള അനുഭവമാണ് നിൽക്കുന്നത്. എങ്ങനെ? മരുമരീചിക ഭ്രമമാണെന്നുള്ള അനുഭവമുണ്ട്, അതേസമയം മരുഭൂമി സത്യമാണെന്നുള്ള അനുഭവമുണ്ട്. മരുഭൂമി സത്യമാണ്, അതുകൊണ്ട് മരുഭൂമിയിലെ ജലം ഭ്രാന്തിയാണ്. അതുപോലെ ബ്രഹ്മം സത്യമാണെന്നുള്ള ഒരു അനുഭവം, അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ, അങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഈ ജഗത്ത് ഭ്രാന്തിയാണെന്നുള്ള അനുഭവം ഉണ്ടാകത്തുള്ളൂ. എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു അപൂർവം ഒരു അനുഭവം എന്ന് പറയുന്നത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്നു, സംഭവിക്കാനുള്ള സാധ്യതയേ ഉള്ളൂ. അപ്പോ ജഗത്തിനെ കുറിച്ചുള്ള ഈ സത്യത്വ ബുദ്ധി സർവർക്കും ഉണ്ട്, എല്ലാവരും ജഗത്തിന് സത്യമായിരുന്നു. അപ്പോ ഭ്രാന്തി ആണത്. അപ്പൊ എല്ലാ മനുഷ്യർക്കും ഈ ഭ്രാന്തി അനുഭവം സർവ്വസാധാരണമായിട്ടുണ്ട്. അതുപോലെ എല്ലാവർക്കും സർവ്വസാധാരണമായിട്ട് ബ്രഹ്മം സത്യമാണെന്നുള്ള അനുഭവം ഉണ്ടാകത്തില്ല. ഉണ്ടായാൽ അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ഉത്പത്തിയിലെയോ ഇല്ല, ഇത് ഭ്രാന്തിയാണെന്നുള്ള ഒരു അറിവ് അപ്പോഴേ അയാൾക്ക് ഉണ്ടാകത്തില്ല, അതുവരെ അതുണ്ടാകത്തില്ല. അപ്പൊ അത് ഒരു വളരെ വിശേഷപ്പെട്ട പ്രത്യേകിച്ച് ഉള്ള ഒരു അറിവാണെന്ന് അംഗീകരിച്ചാലേ ഈ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. കാരണം ഈ ലോകത്തെ നമുക്ക് സത്യമായിട്ടാണ് ഈ ലോകത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ലോകം സത്യമാണ് അതുകൊണ്ട് നമ്മൾ അറിയുന്നതാണോ, അങ്ങനെ സംഭവിക്കാമല്ലോ. ഇപ്പൊ എന്റെ മുമ്പേ ഇരിക്കുന്ന മൊബൈൽ, ഇത് മൊബൈൽ ആയതുകൊണ്ട് ഞാൻ മൊബൈൽ എന്നറിയും, മേശ മേശ ആയതുകൊണ്ട് മേശ എന്നറിയും, കണ്ണാടി ആയതുകൊണ്ട് കണ്ണാടി എന്നറിയും, ഗ്ലാസ് ആയതുകൊണ്ട് ഗ്ലാസ് എന്നറിയും. അപ്പൊ ഈ ലോകത്തെ എന്തുകൊണ്ട് സത്യം എന്നറിയുന്നു? അത് സത്യമായിരുന്നു എന്ന് പറയാം. ലോകം സത്യമായതുകൊണ്ട് അതിന് ഞാൻ സത്യമെന്നറിയും. അങ്ങനെ ഒരാൾക്ക് പറയാം. കാരണം എന്തുകൊണ്ട്? ലോകത്തിലെ ഓരോ വസ്തുക്കളെയും നമ്മൾ അതായിട്ട് അറിയും, അത് അതായി ഇരിക്കുന്നതുകൊണ്ടാണ്. കണ്ണാടി കണ്ണാടിയായി ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് കണ്ണാടിയെ അറിയാൻ പറ്റുന്നത്. ഗ്ലാസ് ഗ്ലാസ്സായി ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഗ്ലാസ്സായി അറിയാൻ പറ്റുന്നത്. അപ്പോ അതിന് കണ്ണാടിക്കും ഗ്ലാസ്സിനൊക്കെ ഒരു രൂപമുണ്ട്, അതിനൊക്കെ ഒരു വസ്തുസ്ഥിതിയുണ്ട്. ആ വസ്തുസ്ഥിതിക്ക് അനുസരിച്ചാണ് ഞാൻ അറിയുന്നത്. അതുപോലെ ജഗത്ത് സത്യമായി ഇരിക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ജഗത്തിനെ സത്യമായി അറിയുന്നു. അങ്ങനെ പറയാം. അദ്വൈതി പറയുന്ന അങ്ങനെയല്ല. അദ്വൈതി പറയുന്ന എന്താണ്? ജഗത്ത് സത്യമായി ഇരിക്കുന്നോണ്ട് ജഗത്തിനെ സത്യമായി അറിയുന്നതല്ല, മറിച്ച് എങ്ങനെയാണ്? ജഗത്തിനെ നമ്മുടെ അറിവ് ജഗത്തിനെ സത്യമായി നമുക്ക് കാണിച്ചു തരികയാണ്. അത് സത്യമായതുകൊണ്ടല്ല, ലോകം സത്യമായതുകൊണ്ടല്ല, മറിച്ച് പിന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ അറിവ് ലോകത്തിനെ സത്യമായി നമുക്ക് കാണിച്ചു തരികയാണ്. അതിനാണ് സത്യത്വ ബുദ്ധി എന്ന് പറയുന്നത്. ഇവിടെ കേവലം ഒരു സത്യത്വ ബുദ്ധിയേ ഉള്ളൂ, പല സത്യമായ ഒന്നില്ല. ലോകത്തെ സംബന്ധിച്ച് അത് സത്യമായ ഒന്ന് അല്ല. പക്ഷേ ലോകത്തിൽ നമുക്കെന്തുണ്ട്? സത്യത്വ ബുദ്ധിയോ. അത് മരുമരീചികയെ നമുക്ക് സത്യത്വ ബുദ്ധിയേ ഉള്ളൂ, അത് സത്യമല്ല. അതുപോലെയാണ് ഈ ലോകം. അപ്പൊ ലോകം സത്യമാണെന്ന് അംഗീകരിക്കാൻ പറ്റില്ല, പക്ഷെ ലോകത്തിൽ സത്യത്വ ബുദ്ധിയുണ്ടെന്ന് നമുക്ക് അംഗീകരിക്കാം. അപ്പോ ലോകം സത്യമല്ല, ലോകത്തിൽ സത്യത്വ ബുദ്ധിയുണ്ട്. അപ്പൊ ലോകം സത്യമല്ല എന്നറിയാൻ എന്ത് ചെയ്യണം? ആ സത്യത്തെ ബുദ്ധിയെ മാറ്റിയാൽ മതി. അപ്പൊ എങ്ങനെ ഈ സത്യത്തെ ബുദ്ധി ഉണ്ടായി? ലോകത്തിൽ എങ്ങനെയാണ് ഈ സത്യത്തെ ബുദ്ധി ഉണ്ടായത് അറിഞ്ഞാൽ മതി. പറയുന്നു സത്യം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. അപ്പൊ സത്യത്തെ ബുദ്ധി എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ ബുദ്ധിയാണ്. ആ ബ്രഹ്മത്തിന്റെ സത്യത്തെ ബുദ്ധി ലോകത്തിൽ വരുന്നതാണ് ലോക സത്യം എന്ന് പറയുന്നത്. അല്ല ലോക സത്യമായത്. അപ്പൊ പിന്നെ ലോകം എങ്ങനെ വന്നു? എവിടെ നിന്ന് വന്നു? ലോകം എങ്ങനെ നമ്മുടെ മുമ്പിൽ വരുന്നു? പറയുന്നു ലോകം നമ്മുടെ മുമ്പിൽ വരുന്നതും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമാകുന്നതും എല്ലാം എന്താണ്? അത് കേവലം ഭ്രാന്തിയാണ്. അതിനാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. അപ്പൊ ബ്രഹ്മത്തിന്റെ സത്യത്വ ബുദ്ധി എന്ത് വരുന്നു? അത് ഭ്രാന്തി രൂപത്തിൽ നമുക്ക് അനുഭവപ്പെടുകയാണ്. ആ ഭ്രാന്തി രൂപത്തിലാണ് ലോകം നിൽക്കുന്നത്. ഭ്രാന്തി രൂപത്തിലാണ് ലോകത്തിലെ സത്യത്വ ബുദ്ധി നിൽക്കുന്നത്. ഭ്രാന്തി രൂപത്തിലാണ് ലോകത്തിന്റെ ഉത്പത്തി സ്ഥിതി ലയങ്ങളെല്ലാം. ഇതെല്ലാം ഭ്രാന്തിയാണ്. അത് ഒരാൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അയാൾക്ക് ബ്രഹ്മത്തിലെ സത്യത്തെ ബുദ്ധി വരണം. ആ ബ്രഹ്മം സത്യമാണെന്നറിഞ്ഞിട്ട് ആ ബുദ്ധിയോടുകൂടി ലോകത്തെ നോക്കുമ്പോൾ ലോകത്തെ എന്തെന്നറിയാൻ പറ്റും? ഭ്രാന്തിയാണെന്നറിയാൻ പറ്റും. അപ്പോൾ ബ്രഹ്മത്തിലുള്ള സത്യത്തെ ബുദ്ധി കൂടിയേ തീരൂ. എന്നാൽ മാത്രമേ എന്താണ് ലോകത്തെ ഭ്രാന്തിയാണെന്ന് ഈ പറയുന്നു ഒരാൾക്കറിയാൻ കഴിയും. മറ്റേ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു? പറയുന്നു, കേൾക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ പറയുന്നു കേൾക്കുന്നതുകൊണ്ട് നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല. എന്നുവെച്ചാൽ നമുക്ക് ലോകം ഭ്രാന്തിയാണെന്ന് നമുക്ക് ഒരിക്കലും ബോധ്യപ്പെടുന്നില്ല. ലോകം ഭ്രാന്തിയാണെന്ന് ബോധ്യപ്പെടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബ്രഹ്മം സത്യമാണെന്നുള്ള ബോധം വരണം. കയറിന്റെ ബോധം ഉണ്ടായി വന്നാൽ മാത്രമേ സർപ്പബോധം നശിക്കത്തുള്ളൂ. അതുപോലെ അതുകൊണ്ട് ആദ്യത്തെ രണ്ടുപേരും ഈ പറയുന്നത് എന്താണ്? ബ്രഹ്മത്തെ കുറിച്ചാണ്. യസ്യോത്പത്തി സ്ഥിതി പരംബ്രഹ്മം, ആ ബ്രഹ്മബോധത്തെ കുറിച്ച് പറയും. രണ്ടാമത് പറയുന്നത് ആ ബ്രഹ്മബോധം ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഈ ജഗത്തിൽ പിന്നെ രണ്ടുപേരും പറയുന്ന എന്താണ്? ഇത് ഭ്രാന്തിയാണെന്നുള്ള ഇതുണ്ടാകും. ആ ബ്രഹ്മബോധം ഇല്ലാതെ ഒരാൾക്ക് ജഗത്ത് ഭ്രാന്തിയാണെന്ന് ഒരിക്കലും അറിയാൻ പറ്റില്ല. ഇപ്പോ ബ്രഹ്മബോധം ഇല്ലാത്ത ഒരാളിനോട് ജഗത്ത് ഭ്രാന്തിയാണെന്ന് ബോധിപ്പിച്ച അയാൾ എന്ത് മനസ്സിലാക്കും? അയാൾക്ക് ഒരിക്കലും ഭ്രാന്തിയാണെന്ന് ബോധ്യപ്പെടും. ബ്രഹ്മബോധം ഇല്ലാത്ത ഒരാളിനോട് പറയുന്നത് ജഗത്ത് ഭ്രാന്തിയാണ്, അയാൾക്കൊരിക്കലും ഭ്രാന്തിയാണെന്ന് ഒരിക്കലും ബോധ്യപ്പെടത്തില്ല. കാരണം എന്തുകൊണ്ട്? ബ്രഹ്മബോധത്തിൽ നിന്നുകൊണ്ടാണ് ജഗത് ഭ്രാന്തി മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ യഥാർത്ഥ ലോകത്തിൽ ഇരുന്നുകൊണ്ട് വേണം മരുമരീചിയെ ഭ്രാന്തിയെന്ന് മനസ്സിലാക്കും. അപ്പൊ അയാൾക്ക് യഥാർത്ഥ ബോധം വേണം. അതുപോലെ ബ്രഹ്മത്തസം ബ്രഹ്മബോധം, അതാണ് യഥാർത്ഥ ബോധം. ആ ബോധത്തിൽ ഇരുന്നുകൊണ്ട് മാത്രമേ, അങ്ങനെ ഒരു ബോധത്തിൽ നിന്ന് മാത്രമേ ഈ ജഗത് ഭ്രാന്തി എന്ന് പറയുന്നത്, അപ്പോൾ മാത്രമേ ഒരാൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ബ്രഹ്മബോധം ഇല്ലാത്തിടത്തോളം കാലം ഉത്പത്തി സ്ഥിതി ഇതൊക്കെ ഭ്രാന്തി എന്ന് പറഞ്ഞാൽ അയാൾ ഒന്നും മനസ്സിലാകുന്നു. എന്നാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. അതുകൊണ്ട് ഇത് എത്ര തവണ കേട്ടാലും, ആയിരം തവണ കേട്ടുകഴിഞ്ഞാലും ശരി, ഒരാൾക്ക് ബ്രഹ്മ ബോധം, ബ്രഹ്മം സത്യമായ ബ്രഹ്മം, സത്യമായ ബ്രഹ്മത്തിന്റെ ബോധം ഉണ്ടാകുന്നത് വരെ ജഗത്ത് ഭ്രാന്തി എന്നുള്ള ബോധം ഉണ്ടാകത്തില്ല എന്നാണ്. അതാണ് ഈ പറയുന്നതിന്റെ സാരാതാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് ജഗത്ത് ഭ്രാന്തിയാണെന്ന് ഒരിക്കലും ബോധിക്കാൻ പറ്റില്ല. ഇനി ബോധിക്കുന്ന എന്നായിരിക്കും? എന്നാണ്? ബ്രഹ്മം സത്യമാണെന്ന് ബോധിക്കുന്നത്. അങ്ങനെ ഒരു ബോധത്തിൽ നിന്നുകൊണ്ട് ജഗത്ത് ഭ്രാന്തിയാണെന്ന് ബോധിക്കാൻ പറ്റും. അതാണ് ഈ പറയുന്നതിന്റെ ശരി. അപ്പൊ അങ്ങനെ ഒരു ബോധം സർവ്വസാധാരണമായിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആർക്കെങ്കിലും ഉണ്ടാകുമോ? അങ്ങനെ ഒരു ബോധം ഉണ്ടാകും എന്ന് എന്ത് ചെയ്യണം? വിശ്വസിക്കണം, പ്രതീക്ഷിക്കണം. അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്ന കാലത്തിൽ മാത്രമേ ഈ പറയുന്നത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുവരെ നമ്മളിതൊന്നും മനസ്സിലാക്കുന്നില്ല, ഒന്നും മനസ്സിലാക്കിയിട്ടുമില്ല. അങ്ങനെ ഒരു ബോധം ഉണ്ടായില്ലെങ്കിലോ ഇത് മനസ്സിലാക്കാനും പോകുന്നില്ല. ഇത് ഭ്രാന്തിയാണെന്നുള്ളത് ഒരിക്കലും മനസ്സിലാക്കാനും പോകുന്നില്ല. അപ്പൊ ഇത് ഭ്രാന്തിയാണെന്ന് അറിയണമെങ്കിൽ ബ്രഹ്മബോധം ഉണ്ടായേ പറ്റും എന്നുള്ള, അതിനെ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് മറ്റൊരു വിഷയം. അതുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രധാനമായ ജോലി എന്ന് പറയുന്നത് എന്താണോ? ജഗത്ത് മിഥ്യയാണെന്നും ബ്രഹ്മം സത്യമാണെന്നും നിരന്തരം ചിന്തിക്കുന്നത്, അങ്ങനെ ചിന്തിക്കുന്നതിലൂടെ ബ്രഹ്മബോധം ഉണ്ടാകുകയും ആ ബ്രഹ്മബോധത്തിൽ ജഗത്ത് ഭ്രാന്തിയാണ് ഒരാൾക്ക് ബോധിക്കാനും പറ്റും എന്നാണ് പറയുന്നത്. അതിപ്പോ എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് ഗുരുവിനെ പറയാൻ പറ്റും. വേറൊരാളുടെ ബോധത്തെ കുറിച്ച് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഗുരു അങ്ങനെ ഒരു ബോധത്തിൽ നിന്നുകൊണ്ട് ഇത് പറയുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. അത് നമുക്ക് ഗുരുവിലുള്ള വിശ്വാസമാണ്. ലോകത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ബോധമുണ്ടോ എന്നുള്ള കാര്യം ആർക്കേ പറയാൻ പറ്റൂ? ബോധമുള്ളവർക്കേ പറയാൻ പറ്റൂ. അങ്ങനെയുള്ള ഒരാൾ ബോധമുള്ള ഒരാൾ പറഞ്ഞാലും നമുക്കത് ബോധ്യപ്പെടത്തില്ല. എന്തുകൊണ്ട്? നമുക്ക് വിശ്വസിക്കാനേ പറ്റൂ. അവിടെ പിന്നെ മനുഷ്യന് അറിവല്ല, അവിടെ പിന്നെ മനുഷ്യൻ എന്താ വരുന്നത്? വിശ്വാസം. നമുക്ക് വിശ്വസിക്കാം, നമുക്കത് വിശ്വസിക്കാം. അപ്പൊ ബ്രഹ്മബോധം, സത്യബോധം എന്നെനിക്ക് 100 തവണ എനിക്ക് ആവർത്തിച്ച് പറയാം, ഒരുപാട് വിശദീകരിക്കാം, ഒരുപാട് വ്യാഖ്യാനിക്കാം. അങ്ങനെ പറയുന്നതിന് എനിക്ക് ഈ പറയുന്ന ബോധം വേണമെന്നൊന്നുമില്ല, ഒരു നിർബന്ധമില്ല. ജഗത്ത് ഭ്രാന്തിയാണെന്നുള്ള ബോധം വേണമെന്നുമില്ല. ഇതൊന്നും ഇല്ലെങ്കിലും എന്ത് ചെയ്യാം? എനിക്കിതൊക്കെ വിശദീകരിക്കാം. അപ്പോ ഞാനിത് വിശദീകരിക്കുന്ന കേട്ടുകൊണ്ട് നിങ്ങൾ പറയണം എനിക്ക് ബ്രഹ്മബോധം ഉണ്ടെന്ന് പറഞ്ഞാൽ അതെന്താണ്? നിങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്ക് ബ്രഹ്മബോധം ഉണ്ടാവണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ആർക്ക് ബ്രഹ്മബോധമുണ്ട്, ആർക്ക് ബ്രഹ്മബോധമില്ല, ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിന് ഇരിക്കുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് വേറെ ആർക്കും ഒരു തരത്തിലുള്ള തീരുമാനം എടുക്കാൻ പറ്റില്ല, വേറെ ആൾക്കും അതിനെ സംബന്ധിച്ചുള്ള ഒരു തരത്തിലുള്ള ബോധം ഉണ്ടാകത്തില്ല. വിശ്വസിക്കാൻ നോക്കും, അത്രയും സാധ്യമാണ്. ഇപ്പൊ എന്നോട് ചോദിക്കണം, ഗുരുവിന് ഇങ്ങനെ ഒരു ബോധമുണ്ടോ, ഗുരുവിന് ഇങ്ങനെ ഒരു ബോധമുണ്ടെന്ന് ഞാൻ ഇങ്ങനെ അറിയും? എനിക്കറിയാൻ എന്താ വഴി? ഏത്? അത് 100 കണക്കിന് 1000 കണക്കിന് പേര് ഇതുപോലെ എഴുതിയിട്ടുണ്ട്. ഇവർക്കെല്ലാം ബോധമുണ്ടോന്ന് ഞാനങ്ങനെ പറയും? അത് തന്നെ, ശങ്കരാചാര്യർക്ക് ബോധമുണ്ടായെന്നുള്ളത് ഞാനിങ്ങനെ പറയും? ശങ്കരാചാര്യർക്ക് ബോധമുണ്ടെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് വിശ്വസിക്കാം. ലോകത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ബോധമുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം, അത് രണ്ടും എനിക്ക്. ഞാൻ പറയും എനിക്ക് വിശ്വാസമില്ലെന്ന് വേണമെങ്കിൽ പറയാം, എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയാം. അത് മറ്റൊരാളിന്റെ ബോധത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത്? എന്താണ് നമ്മുടെ ഇത്? എന്താണ് ഒരു സിലബസ് അനുസരിച്ച് ഒരു വിഷയത്തെ പഠിപ്പിച്ചിട്ട് ആ അവസാനം ഒരു പരീക്ഷ നടത്തി ആ വിഷയത്തിലേക്ക് എത്രമാത്രം അറിവുണ്ടെന്ന് മനസ്സിലാക്കുന്ന പോലെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമുണ്ട്? അതെന്താണ്? അവനെ പഠിപ്പിച്ച കാര്യങ്ങൾ, അവൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അവൻ പരീക്ഷ എഴുതി വെച്ച് കഴിഞ്ഞാൽ അവന്റെ മാർക്ക് നോക്കിയിട്ട് അവന് ഇത്ര പെർസെന്റേജ് അറിവുണ്ടെന്ന് പറയാൻ പറ്റും. ഇതങ്ങനെയല്ല. ഇത് എന്താണ്? ബോധമെന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ്, തന്നെ സംബന്ധിച്ചുള്ള ബോധമാണ്. ആ തന്നെ സംബന്ധിച്ചുള്ള ബോധം എന്ന് പറയുമ്പോൾ അത് വേറെ അതെങ്ങനെ ഉണ്ടാവും? എന്തുമ്പേരിക്കുന്ന ഇത് മൊബൈലാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാം. എന്തുകൊണ്ട്? ആ ബോധം എന്ന് പറയുന്ന ഒബ്ജക്റ്റീവാണ്, ഒരു ഈ വിഷയത്തെ സംബന്ധിച്ചുള്ളതാണ്. ഇതെനിക്ക് തർപ്പിച്ചും പറയാം, ഇത് മൊബൈലാണെന്നുള്ള ബോധം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. അതെനിക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ഇത് ഒബ്ജക്റ്റീവാണ്. അങ്ങനെ ഒരു ബോധം നിങ്ങൾക്കുണ്ട് എന്നുള്ളതിന് എനിക്ക് തർപ്പിച്ച് പറയാൻ പറ്റും. അപ്പോൾ ഒബ്ജക്റ്റീവായിട്ടുള്ള വിഷയങ്ങളിൽ മാത്രമേ നമുക്ക് ഒരാളുടെ ബോധത്തെ നമുക്ക് മനസ്സിലാക്കാനോ അളക്കാനോ കുറിക്കാനോ ഒക്കെ പറ്റും. പരീക്ഷയിലൊക്കെ സംഭവിക്കുന്ന അതാണ്, കുട്ടിക്ക് ഇത്ര ബോധമുണ്ടെന്ന് പേപ്പർ നോക്കുന്ന സാറിന് മനസ്സിലാക്കാൻ പറ്റും. സബ്ജക്റ്റീവായ ഒരു ബോധത്തെ സംബന്ധിച്ച് വേറെ ഒരിക്കലും അറിയാൻ പറ്റില്ല. അങ്ങനെ ഒന്നുണ്ടോ? ഇനി ബ്രഹ്മം എന്ന് പറയുന്ന ലോകത്ത് ഇതിനെക്കുറിച്ച് ആർക്കും ബോധം ഉണ്ടായിട്ടില്ലെങ്കിലും എനിക്കെങ്ങനെ അറിയാൻ പറ്റും? ഇനി ആർക്കും ബോധം ഉണ്ടായിട്ടില്ലെന്ന് വെച്ചോ, ആർക്കും ബോധം ഉണ്ടായിട്ടില്ലെങ്കിലും എല്ലാവരും പറയണ എന്താണ് ബ്രഹ്മം ബ്രഹ്മം ബ്രഹ്മം എന്ന് പറയും. ആർക്കും ബോധം ഉണ്ടായിട്ടില്ലെങ്കിലും പറയാം, ആർക്കെങ്കിലുമൊക്കെ ബോധം ഉണ്ടായാലും പറയാം, എനിക്ക് അറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ ആർക്ക് ബോധം ഉണ്ടായെന്നും എനിക്കറിയാൻ പറ്റാത്ത എന്തുകൊണ്ട്? ആ ബോധം എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ്, എന്ന് വെച്ചാൽ ആത്മനിഷ്ഠമായ വ്യക്തിനിഷ്ഠമായ ഒരു ബോധമാണ്. അത് എനിക്കൊരിക്കലും അറിയാൻ പറ്റില്ല. പിന്നെ ഊഹിക്കാനും പറ്റത്തില്ല. ഊഹിക്കണമെങ്കിൽ എന്ത് വേണം? എന്റെ ഉള്ളിലിപ്പോ വേദനയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. എന്തുകൊണ്ട്? വേദന നിങ്ങൾക്കും അനുഭവമുള്ള കാര്യമാണ്. എന്റെ ഉള്ളിൽ ബ്രഹ്മജ്ഞാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ബ്രഹ്മജ്ഞാനം നിങ്ങൾക്കില്ല, പിന്നെ എങ്ങനെ നിങ്ങൾ ഊഹിക്കും? മനസ്സിലായോ? എന്റെ ഉള്ളിൽ വേദന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും, കാരണം വേദന നിങ്ങൾക്കും അറിയാം. സർവ്വസാധാരണമായിരിക്കുന്ന അനുഭവങ്ങളാണെങ്കിൽ ഒരാൾക്കുണ്ടെന്നോ ഇല്ലെന്നോ ഒക്കെ നമുക്ക് പറയാൻ പറ്റും, ഊഹിച്ചു പറയാം. അവൻ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടില്ല, എന്റെ വേദന എനിക്ക് ബോധ്യപ്പെടും, നിങ്ങൾക്ക് ബോധ്യപ്പെടത്തില്ല. പക്ഷെ ഇതങ്ങനെയുള്ള ഒരു കാര്യമല്ല. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഈ പുസ്തകത്തിൽ എഴുതിവെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതൊരാൾക്കുണ്ട് എന്നുള്ള കാര്യം ഒരാൾ പറയണം. എനിക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കുക, അല്ലാതെ നമുക്കത് അറിയാൻ പറ്റില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാനും പറ്റും, വിശ്വസിക്കാനും പറ്റും. അത് കേവലം വിശ്വാസത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ശങ്കരാചാര്യർ ഇത്രയും വലിയ ബ്രഹ്മജ്ഞാനത്തെ ഇത്രയും വളരെ വിശദമായിട്ടൊക്കെ എഴുതി വെച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴും രാമാനുജം വന്നിട്ട് എന്ത് പറഞ്ഞു? ഈ ബ്രഹ്മജ്ഞാനം ഇങ്ങനെ പറയുന്നത് ഇങ്ങനൊരു വലിയ ഭ്രാന്തിയാണ്, ബ്രഹ്മജ്ഞാനമാണ് ഭ്രാന്തി, അങ്ങനെ ഒരു ജ്ഞാനമേ ഇല്ലെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? രാമാനുജം വന്നിട്ട് പറഞ്ഞു. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നൊരു ജ്ഞാനം, അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ജ്ഞാനം ഉണ്ടാകാനാണ്? നിങ്ങളീ പറയുന്ന ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭ്രാന്തിയാണ്. അപ്പൊ പിന്നെ എന്തി? അപ്പോ ഒരാളുടെ ബ്രഹ്മജ്ഞാനത്തെ വേറൊരാളെ അംഗീകരിക്കാം, നിഷേധിക്കാം. ആ ശ്രീ ശങ്കരാചാര്യരുടെ ശിഷ്യന്മാരെന്ത് പറഞ്ഞു? ആ ശങ്കരാചാര്യർക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ട്, ശിഷ്യന്മാരെല്ലാം അംഗീകരിച്ചു. അവര് ശങ്കരാചാര്യ ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞു ആരാധിക്കുന്നു, പൂജിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ രാമാനുജം വന്നിട്ട് എന്ത് പറഞ്ഞു? ഇങ്ങനെ ഒരു ഏർപ്പാട് ഈ ലോകത്തിൽ ഇതുവരെ ഇല്ല, ആരും കണ്ടുപിടിക്കാത്ത ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ എവിടെ പോയി ബ്രഹ്മജ്ഞാനം? അപ്പൊ ഈ ബ്രഹ്മജ്ഞാനം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? മറ്റുള്ളവരുടെ വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഉണ്ടോ ഇല്ലേ എന്നു പറയും. നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം എന്നേ ഇതിനെ കുറിച്ച് പറയാൻ പറ്റും. ശങ്കരാചാര്യം പറയുന്നുണ്ട് ഈ ബ്രഹ്മജ്ഞാനം എനിക്ക് മാത്രമേ അറിയാൻ പറ്റുമെന്ന്. ശങ്കരാചാര്യം പറയുന്നു, വേറെ ആർക്കും അറിയാൻ പറ്റില്ല. ഗുരുവും പറയുന്നു അനുഭവിയാതെ അറിവില്ല, അനുഭവിക്കുന്നവനെ അറിയാൻ പറ്റുമെന്ന് ഗുരുവും പറയുന്നു. അപ്പൊ അനുഭവിക്കാത്ത ഒരാൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? പറ്റത്തില്ല. അടുത്ത ക്ലാസ്സുകളെല്ലാം മുറിയിൽ രാവിലത്തെ ഒരു ക്ലാസ് കൂടെ വയ്ക്കാം.